അന്യധർമാംസ്തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാനാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേം. അന്യധർമാം സ്ഥിരസ്കൃത്യ, അന്യാൻ സർവാൻ ധർമാൻ തിരസ്കൃത്യ ഉപേക്ഷ്യ മഹോത്സവാൻ ഏവ പുരസ്കൃത്യ, മഹോത്സവാൻ ഏവ സ്വീകൃത്യ യദി ഭക്തിം ന അഹം പ്രവർത്തയേ തരിഹി അഹം ഹരേഹ ദാസഹ ന ഇതി ചിന്തയ. അസ്മിൻ കലൗ യുഗേ കേവലം മഹോത്സവാനേവ സ്വീകൃത്യ ഭക്തേഹ പ്രവൃത്തിഹി ഭവിഷ്യതി. യദി അഹം ഏവം ന കരിഷ്യാമി തരിഹി തരിഹി മമ ഹരിദാസത്വസ്യ പ്രയോജനമേവ നാസ്തിയില ഇത്യർത്ഥഃ.